ആത്മാന് ക്ഷീരവിദ്യാദി രൂപാന്തരം അതോ അഖിലം വിവർത്തം ഇന്ദ്രജാലേന വിദ്യതേ നിർമ്മിതം യഥാ. ആത്മാ ക്ഷീരവത് രൂപാന്തരം നയാതി തഥ അഖിലം വിവർത്തം വിദ്യതേ യഥാ ഇന്ദ്രജാലേന നിർമ്മിതം വിദ്യതേ. ഇവിടെ അർത്ഥം വ്യക്തമാവാൻ വേണ്ടിയിട്ട് വിദ്യത എന്നുള്ള രണ്ടിടത്തും ചേർന്നു. പ്രപഞ്ചം ആത്മാവിന്റെ വിവർത്തമാണ്, പരിണാമമല്ല, അതാണ് ഇവിടെ പറയുന്നത്. ഈ പദ്യത്തിന്റെ ചുരുക്കം അതാണ്. പ്രപഞ്ചം ആത്മാവിൽ വിവർത്തമാണ്. ആദ്യം പറയുന്നു ആത്മാവ് ക്ഷീരവത് പാല് പോലെ രൂപാന്തരം എന്ന് വെച്ചാൽ പരിണാമം. അതായത് ആത്മാവെന്ന് വെച്ച ഇവിടെ ബ്രഹ്മം. ബ്രഹ്മം പരിണമിച്ചല്ല പ്രപഞ്ചമുണ്ടായത്. പിന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതഹ പരിണമിച്ചല്ല ഉണ്ടായത്, അതുകൊണ്ട് അഖിലം വിവർത്തം വിദ്യതേ. എല്ലാം വിവർത്തമായി നിലനിൽക്കുന്നു. എല്ലാന്ന് വെച്ചാൽ പ്രപഞ്ചം. പ്രപഞ്ചം നിലനിൽക്കുന്നു വിവർത്തമായിട്ടാണ്. ഏതുപോലെ യഥാ എപ്രകാരമാണ് ഇന്ദ്രജാലേന നിർമ്മിതം വിദ്യതേ. ഇന്ദ്രജാലം കൊണ്ട് നിർമ്മിച്ചവ നിലനിൽക്കുന്നത് എങ്ങനെയോ അതുപോലെ. ആത്മാവ് ക്ഷീരവത് രൂപാന്തരം നയാതി. ആത്മാവ് ക്ഷീരവത് പാലിനെ പോലെ പരിണാമ രൂപാന്തരം എന്ന് വെച്ചാൽ പരിണാമത്തെ പ്രാപിച്ചല്ല പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയാൻ കാരണം സംഖ്യന്മാരും മറ്റും പറയുന്നത് പ്രകൃതി പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത്. പ്രകൃതി എന്ന് പറയുമ്പോൾ മൂലപ്രകൃതി. മൂലപ്രകൃതി എന്ന് പറയുന്നത് സത്വൻ രജസ് തമസ്. ഈ സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന പ്രകൃതി പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത്. ആധുനിക ശാസ്ത്രം പറയുന്നു അത് തന്നെയാണ്. എന്താണ് പ്രകൃതി ഇങ്ങനെ നിലനിൽക്കുന്നത്? പരിണാമത്തിലൂടെയാണ്. ആധുനിക ശാസ്ത്രത്തിലൂടെ മൂലപ്രകൃതി സത്വന്റെ തമസ് അങ്ങനെ ഒന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ പരിണാമത്തിലൂടെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നാ പറയുന്നു. ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയിലെ പരിണാമം സംഭവിക്കുന്നുള്ളൂ, ആത്മാവിൽ പരിണാമം സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥ നിത്യമാണ്. കൂടസ്ഥ എന്ന് വെച്ചാൽ വികാരമില്ലാത്തത്, നിർവികാരിയാണ്. അതിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അതാണ് അദ്വൈതം സിദ്ധാന്തം. ഇത് അദ്വൈതികളല്ലാതെ വേറെ ആരും പറയുന്ന കാര്യമുണ്ട്. അദ്വൈതത്തിലും ഏതദ്വൈതം? ശങ്കരാചാര്യരുടെ അദ്വൈതം. ശങ്കരാചാര്യരുടെ അദ്വൈതത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളൂ. എന്താണ്? ആത്മാവിന് പരിണാമം ഇല്ല. പിന്നെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അത് വിവർത്തമാണ്. ഇത് വേറെ ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെ. ഇത് കൂടെ ഇനി എന്താ പറയാനുള്ളത്? അദ്വൈത ശങ്കരാചാര്യരുടെ അദ്വൈതം തന്നെ എന്ന് പറയാൻ ഇത് കൂടുതൽ വേറെ തെളിവൊന്നും വേണ്ട. ശങ്കരന്റെ ഏറ്റവും പ്രധാനമായ സിദ്ധാന്തമാണ് ഒന്ന്, ആത്മാവിന് പരിണാമമില്ല, കൂടസ്ഥ നിത്യമാണ്, മാറ്റമില്ലാത്ത നിത്യമാണ്, അതിന് വികാരം സംഭവിക്കുന്നില്ല. പിന്നെ സംഖ്യന്മാര് പറയുന്ന പോലെ പ്രകൃതി പരിണമിച്ചാണോ ഈ പ്രപഞ്ചം ഉണ്ടായതല്ല, ഇത് വിവർത്തമാണ്. അത് വിവർത്തം എന്ന് വെച്ചാൽ എങ്ങനെ മനസ്സിലാക്കണം, ഇന്ദ്രജാലം പോലെ പ്രകടമായത്, ആത്മാവിൽ ഇന്ദ്രജാലം പോലെ പ്രകടമായതാണ്. ഇത് ശങ്കരാചാര്യർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഇന്ദ്രജാലത്തിന് പകരം ചിലടത്ത് രജ്ജു സർപ്പം എന്ന് പറയും, ചിലടത്ത് മരുന്ന് മരീചിക എന്ന് പറയും. ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും പറയും. ഇവിടെ ഇപ്പൊ ഇന്ദ്രജാലത്തെ പറഞ്ഞിരിക്കുന്നു, രജ്ജു സർപ്പമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മണ്ണും കുടവും എന്ന് പറയുന്നത് വേറൊരു സന്ദർഭത്തിൽ പറയുന്നു. മണ്ണും കുടവും ശങ്കരാചാര്യർ പറയുമ്പോഴും ഇതുപോലെ തന്നെ പറയുന്നത്, ഇതുപോലെ തന്നെയാണ് പറയുന്നത്. അതായത് മണ്ണിൽ കുടം വിവർത്തമാണെന്ന് പറയും, വാസ്തവത്തിൽ ഇല്ല എന്ന് പറയും. പക്ഷെ അത് വേറെ സന്ദർഭത്തിൽ പറയുന്ന ആശയം ഇത് തന്നെയാണ്. ഏത് ഉദാഹരണം എടുത്ത് പറഞ്ഞാലും ശങ്കരാചാര്യർ പറയുന്ന ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്, വിവർത്തം. അധ്യാരോപിതം, ആരോപിതം, കൽപ്പിതം, ഒരേ അർത്ഥം. ബ്രഹ്മത്തിൽ കൽപ്പിതമായി പ്രപഞ്ചം നിൽക്കുന്നു. ഒരു പറഞ്ഞല്ലോ, സങ്കല്പ കൽപ്പിതം ദൃശ്യം. സമുദ്രത്തിൽ തിര എന്ന് പറഞ്ഞാലും അവിടെ സമുദ്രത്തിൽ തില, തിര, മണ്ണിൽ നിന്ന് കുടം, ഇതൊക്കെ പരിണാമമായിട്ട് ഉദാഹരണമായിട്ട് പറയാം. പരിണമിച്ചതിന് ഉദാഹരണമായി പറയാം, മണ്ണ് പരിണമിച്ച് കുടമായി. പക്ഷെ ശങ്കരാചാര്യർ പറയുമ്പോ അവിടെയും എന്തേ പറയത്തുള്ളൂ, അതും പരിണാമമല്ല വിവർത്തമാണെന്ന് പറയും. അങ്ങനെ വ്യാഖ്യാനം. തിരയാകുമ്പോ അവിടെ കാറ്റ് വേണം, പലതും വേണം. അവിടെയും തനിയെ തിരയുണ്ടാകത്തില്ല, പല കാരണങ്ങളും വേണം. അനേക കാരണങ്ങളുണ്ടായാലേ തിര ഉണ്ടാകത്തുള്ളൂ. കരയോട് ചേർന്ന ഭാഗത്ത് തിരയുടെ അല്ലെങ്കിൽ കാറ്റിന്റെ സാന്നിധ്യം അവിടെയൊക്കെ മറ്റുള്ളവർ പറയണെങ്കിൽ അതിനെ പരിണാമത്തിന് ഉദാഹരണമായിട്ട് എടുക്കും. ശങ്കരാചാര്യർ പറഞ്ഞ അതെല്ലാം വിവർത്തം, കൽപ്പിതമാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയുന്നത്, മണ്ണിൽ നിന്ന് വേറിട്ട കുടം ഇല്ല, വെള്ളത്തിൽ നിന്ന് വേറിട്ട തിര ഇല്ല. അതുപോലെ ഇവിടെയും പറയും, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട പ്രപഞ്ചം ഇല്ല. പിന്നെ എന്തായി അനുഭവപ്പെടുന്ന ഇത്? വിവർത്തം, ആരോപിതമാണ്, കൽപ്പിതമാണ്, ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. ഈ വെള്ളം രണ്ട് തിരയും പിന്നെ സമുദ്രവും വെള്ളമായതുകൊണ്ട് ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് പറയാൻ, കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. പക്ഷെ കാണപ്പെടുന്നത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തിൽ വിവർത്തമായി കാണപ്പെടുന്നു എന്നൂടെ പറയേണ്ടി വരും. ബ്രഹ്മത്തിൽ വിവർത്തമായി അല്ലെങ്കിൽ കൽപ്പിതമായി കാണപ്പെടുന്നു, അത് ബ്രഹ്മം തന്നെ. പക്ഷെ കൽപ്പിതമായി കാണപ്പെടുന്നു, പരിണാമമല്ല. ബ്രഹ്മത്തിൽ മാറ്റം വന്ന് ഇതുണ്ടായതല്ല. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വസ്തുവിന് മാറ്റം വരും, പാല് തൈരാകുന്നത് പോലെ. പാലിന് മാറ്റം വന്ന് തൈരാകുകയാണ്. ദേവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല, എന്നാ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. ബ്രഹ്മത്തിൽ ഒരു മാറ്റമില്ല, എന്നാ പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. ഈ അനുഭവപ്പെടുന്നത് ഈ അനുഭവപ്പെടുന്നത് എന്താണ്? ബ്രഹ്മത്തിൽ കൽപ്പിതമായിരിക്കുന്ന പ്രപഞ്ചം, ബ്രഹ്മത്തിൽ രൂപമായിരിക്കുന്ന പ്രപഞ്ചം ബ്രഹ്മമാണെന്ന് പറയുന്നു. അത് ബ്രഹ്മമാണെന്ന് പറയുന്നത് യുക്തി കൊണ്ട് പറയുന്നതാണ്. വിവർത്ത രൂപത്തിൽ കൽപ്പിതമായിരിക്കുന്ന പ്രപഞ്ചം ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് അത് ഒരു യുക്തിയിലൂടെ പറയുന്നതാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് യുക്തി? യുക്തി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ വിവർത്തമായിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്ന് വേറെ ആകത്തില്ല. അതാ യുക്തി. യുക്തിയിലൂടെ അത് പറയുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മളെല്ലാവരും പ്രപഞ്ചത്തെ കാണുന്നുണ്ട്. നമ്മുടെ ശരീരം ഉൾപ്പെടെ പ്രപഞ്ചമാണ്. അപ്പം ഈ പ്രപഞ്ചം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. പക്ഷെ ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചാലേ നമ്മൾ അറിയൂ, അല്ലെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല. അപ്പം പ്രപഞ്ചം എല്ലാവർക്കും അനുഭവത്തിലുള്ളതാണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്നതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചറിയുന്നതാണ്. ഇപ്പൊ പ്രപഞ്ചമുണ്ട്, ബ്രഹ്മത്തെ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു, ഇതൊന്നും തർക്കമുള്ള കാര്യമില്ല. പക്ഷെ ബ്രഹ്മമുണ്ട് അതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് തർക്കമുള്ള കാര്യമാണ്. കാര്യം തർക്കമുണ്ട്. അപ്പോ ഇവിടെ തീർത്തും പറയണം ബ്രഹ്മമുണ്ട്, പ്രപഞ്ചം നമ്മുടെ അനുഭവമാണ്. ഒന്ന് നമ്മുടെ അനുഭവത്തിലുള്ളത്, മറ്റൊന്ന് നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യം. പിന്നെ രണ്ടിനെയും കൂടെ പിന്നെ ബന്ധപ്പെടുത്താൻ പഴയ കാലത്ത് ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? എന്താണ് വഴി? തർക്കം, യുക്തി. ഒരു യുക്തിയിലൂടെ പറയുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കാണപ്പെടുന്ന ഒക്കെയും ഉണ്ടായി നശിക്കുന്നതാണ്. പറ്റും. കാരണം എന്തുകൊണ്ട്? ബ്രഹ്മത്തിൽ നിന്ന് അതാണ് അനന്യത്വ യുക്തി എന്ന് പറയുന്നത്. മണ്ണിൽ നിന്നുണ്ടായ കുടം മണ്ണ് തന്നെ, വെള്ളത്തിൽ നിന്നുണ്ടായ തരംഗങ്ങളെല്ലാം വെള്ളം തന്നെ, അതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ പ്രപഞ്ചമെല്ലാം ബ്രഹ്മം തന്നെ. അതാണ് യുക്തി എന്ന് പറയുന്നത്. അന്ന് ഇത് സമർത്ഥിക്കുന്നതിന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇതിലാണോ ഗുരുദേവൻ ഇങ്ങനെ ലോകസംഗ്രഹമൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ കിട്ടുന്നത്? ഗുരുദേവന് ലോകസംഗ്രഹം ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത് ഗുരുവിന്റെ നീതിബോധം. മനസ്സിലായോ? കഷ്ടപ്പെടുന്നവരോടുള്ള എമ്പതി, അതെല്ലാം കൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അത് നീതിബോധമുള്ളത് കൊണ്ടും, കഷ്ടപ്പെടുന്നവരോടുള്ള കരുണ എന്ന് പറയുന്ന വികാരമുള്ളത് കൊണ്ടും, പിന്നെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നതിനുള്ള മനസ്സുള്ളത് കൊണ്ടും, പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഗുരുവിന്റെ വ്യക്തിപരമായ ഒരുപാട് ക്വാളിറ്റീസ് അതെല്ലാം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് ജനങ്ങളെ ഒക്കെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നി. അതിന് എന്താണ് ഈ ഒരു അദ്വൈതം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം അത് സ്വീകരിച്ചിരിക്കാം. പ്രേരണ എന്ന് പറയുന്നത്, അദ്വൈതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എന്താണ് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പ്രേരണയാകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ പ്രവർത്തിക്കേണ്ടല്ലേ? ഇതിന്റെ ആശാനല്ലേ ശങ്കരാചാര്യ? ശങ്കരാചാര്യ അതിനു വേണ്ടി പ്രവർത്തിച്ചില്ലല്ലോ. അതിനൊന്നും എത്രയോ അദ്വൈതികളുണ്ടായി ശങ്കരാചാര്യക്ക് ശേഷം. അദ്വൈത പരമ്പരയിൽ എത്ര പേരുണ്ടായി, അവരാരും സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. അപ്പൊ ഗുരു സാമൂഹ്യ നീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അദ്വൈതത്തിനപ്പുറം എന്തോ ഒന്നും ഗുരുവിലുണ്ടായിരുന്നു. നീതിബോധം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ആ പരമ്പരയിൽ മുമ്പുള്ള ആൾക്കാർക്ക് ഇല്ലാതിരുന്ന നീതിബോധം. അല്ല അദ്വൈതം കൊണ്ട് പ്രവർത്തിച്ചെന്ന് പറയുന്നത് വലിയ അർത്ഥമില്ല. അത് സഹായിച്ചിരിക്കാം. അതുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ മുമ്പുള്ളവരൊക്കെ അദ്വൈതികൾ ഉണ്ടായിരുന്നല്ലോ, അവരാരും എന്താ പ്രവർത്തിക്കാത്തത്? ശങ്കരാചാര്യ ഇങ്ങോട്ടില്ലേ അദ്വൈതികൾ, അവരൊക്കെ എന്ത് ചെയ്തു? കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പൊ അദ്വൈതം ഇങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് പൊതുവെ നിങ്ങളൊക്കെ പ്രസംഗിച്ചു കിടക്കുന്നത് ഇവരൊക്കെയാണ്. അതിന് കാരണം എന്താണ്? മറ്റുള്ളവരോടുള്ള നീതിബോധം, അതാണ് ഏറ്റവും പ്രധാനം. തുല്യതാബോധം, കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്ന് തോന്നുന്നത് മനുഷ്യന്റെ എമ്പതിയാണ്, കാരുണ്യം. അത്തരം ബോധങ്ങളും ഉണ്ടാണ്. നീതിബോധം വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ചൈതന്യം തന്നെയാണെന്നുള്ള ബോധം, അങ്ങനെ ബോധം ഉണ്ടാകും. ശങ്കരാചാര്യ ചെയ്യണ്ടേ? ഇതല്ലേ ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ബോധമുള്ള എത്രയോ പേരുണ്ടായി ഈ പരമ്പരയില്, ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ടായില്ലേ? ആര് പ്രവർത്തിച്ചു? അത് തന്നെ, അവര് ഇതെല്ലാരും ഒന്നെന്ന് പറയും. അത് തത്വം, ഇവർക്കും അറിയായിരുന്നു എല്ലാം ഒന്നാണെന്ന്, എല്ലാം ഒരു ആത്മാവാണ്. പക്ഷെ ഇവരെല്ലാം പറയുന്നത് എന്താണ്? മനുഷ്യർ വേറെയാണ്, അവരിൽ വ്യത്യാസമുണ്ട്. അവർ ലയിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ, പക്ഷെ മനുഷ്യൻ വ്യത്യാസമാണ്. ഗുരു പറഞ്ഞ എന്താണ്? ആത്മാവ് ഒന്ന് അത് ഗുരു അംഗീകരിക്കുന്നു, പക്ഷെ മനുഷ്യനും ഒന്നാണ്, മനുഷ്യരും ഒന്ന് തന്നെ. അതാണ് ഗുരുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അല്ലാതെ എല്ലാ ആത്മാവാണെന്ന് അറിഞ്ഞു വിചാരിച്ച് പറയുന്നവരിത് ചെയ്യാറില്ല. ഇന്നും നമ്മുടെ ഈ സമൂഹത്തിന് മനസ്സിലാക്കാത്ത ഒരു വലിയൊരു സംഗതിയാണിത്. ആൾക്കാരിങ്ങനെ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം അദ്വൈതം, ശങ്കരാചാര്യരുടെ അദ്വൈതമായി വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നിടത്ത് വരുന്ന തകരാർ അതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതമല്ല ഗുരുവിന്റെ അദ്വൈതം. മൾട്ടിപ്പിൾ എപ്പോഴും ഗുരു ഒരിക്കലും അങ്ങനെയല്ല. ആ നമ്മളെപ്പോഴും അദ്വൈതമായിട്ട് ബന്ധപ്പെടുത്തും ചിന്തിക്കുമ്പം ഗുരുവിന് മുമ്പ് ഉണ്ടായിരുന്ന അദ്വൈതാചാര്യം വേറെ ആരും ഇല്ലെന്നുള്ളതല്ല. ഗുരുവിന്റെ ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആ കാലം വന്നപ്പോഴത്തേക്ക് പലരുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഗുരുവിനെ പോലെ അസാം പറഞ്ഞ പോലെ എന്താണ്? അന്യക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ് വപസ്സും ധന്യത്വം ഉടങ്ങ് ആത്മതപസ്സും വില ചെയ്യുമോ എന്ന് പറഞ്ഞ രീതിയിൽ സമൂഹത്തിലിറങ്ങി പ്രവർത്തിച്ച് ആരും ഉണ്ടായിട്ടില്ല. ഗുരുവിന്റെ കാലത്തും ഉണ്ടായില്ല. മനസ്സിലായോ? ഗുരുവിന്റെ കാലഘട്ടത്തിലും അത് ഉണ്ടായില്ല. ആരെങ്കിലുമൊക്കെ കാണും, ഒന്നൂരുണ്ട് പേരൊക്കെ ആ സ്വാമി അയ്യാ വൈകുണ്ട സ്വാമിയൊക്കെ ആ രീതിയില് സമൂഹത്തിൽ ഇറങ്ങി ഒന്ന് ഗുരു നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അനീതിക്കെതിരായും പ്രവർത്തിച്ചു. മനസ്സിലായോ? പിന്നെ അത് അതിന് ഏറ്റവും വലിയ ഈ അദ്വൈത ബോധം എന്ന് പറയുന്ന ഉണ്ടല്ലോ, അതിലും വലിയൊരു ബോധമാണ് ഗുരുവിനുണ്ടായിരുന്നത്. അദ്വൈത ബോധത്തെക്കാളും വലിയ ബോധം എന്ത് ബോധമാണ്? അതായത് ഗുരുവിനുണ്ടായിരുന്ന ഏറ്റവും വലിയ അദ്വൈതത്തെക്കാൾ വലിയ ബോധം. അതിന് നിങ്ങൾ അദ്വൈതം കൊണ്ട് അതിനെ താഴ്ത്തിക്കളയാണ് എന്ന് വെച്ചാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന വിദ്വാൻമാരാണ് ഈ ഇന്നിപ്പോ ഗുരുവിന്റെ പേരിൽ പ്രസംഗിച്ചു നടക്കുന്നവർ എല്ലാ കിഴങ്ങന്മാരും. ഗുരുവിനുണ്ടായിരുന്ന ബോധം പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് നീതി, എന്താണ് അനീതി എന്നുള്ള ബോധം ഗുരുവിനുണ്ടായിരുന്നു. മനസ്സിലായോ? എന്നുവെച്ചാൽ എന്താണ് സാമൂഹ്യ നീതി, എന്താണ് സാമൂഹ്യമായ അനീതി, ഇതിനെക്കുറിച്ച് ഗുരുവിന് വ്യക്തമായ ബോധം ഉണ്ടായിരുന്നു. അപ്പൊ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഗുരു പ്രവർത്തിക്കുകയും സാമൂഹ്യമായ അനീതികൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു അദ്വൈതി കിഴങ്ങന്മാർക്കും ഉണ്ടായിട്ടില്ല. മനസ്സിലായ ഇപ്പോഴുള്ള അദ്വൈതി കിഴങ്ങന്മാർക്കും ഇല്ല. റെക്കോർഡ് ചെയ്ത് വെച്ചോ. എനിക്കെന്തോ ഞാൻ ഉള്ള സത്യമാ പറയുന്നു. കിഴങ്ങെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാന്ന് ഞാൻ അർത്ഥമുള്ളൂ, വേറെ അർത്ഥമൊന്നുമില്ല. മനസ്സിലായ ഇപ്പൊ സാമൂഹ്യ നീതി അത് പ്രത്യേകം പറയാം. ഇപ്പൊ ശങ്കരാചാര്യനാണല്ലോ ആദ്യത്തെ അദ്വൈതത്തിന്. ശങ്കരാചാര്യർക്ക് സാമൂഹ്യ നീതിയെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നു? സാമൂഹ്യ നീതിയെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നു? തീരെ ഇല്ലായിരുന്നു. അപ്പോ അദ്വൈതത്തിനും അപ്പുറമാണെന്ത് സാമൂഹ്യ നീതിയെ കുറിച്ചുള്ള ബോധം, നീതിബോധം. ആ നീതിബോധം ഉണ്ടായിരുന്ന ആളാണ് നാരായണ ഗുരു. മനസ്സിലായോ? നാരായണ ഗുരു എന്താണ് ബ്രഹ്മജ്ഞാനി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നാരായണ ഗുരുവിനെ സ്തുതിക്കുന്നതിന്റെ അർത്ഥമൊന്നുമില്ല. മനസ്സിലായോ? നാരായണ ഗുരുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കണം? എങ്ങനെ? നീതിബോധം ഉണ്ടായിരുന്ന ഒരു ഗുരു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അദ്വൈതം എന്ന് പറയുന്ന കോപ്പില്ലെങ്കിലും നീതിബോധം ഒരാൾക്കുണ്ടാവാം, ഉണ്ടാകും. അതിനെന്താ കുഴപ്പം? അദ്വൈതം ഇത്രയും ഞാൻ കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന തലയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. നല്ല മൃദുവായ ഭാഷയിൽ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മനസ്സങ്ങനെയാണ്, ഇത്തിരി കടുത്ത ഭാഷയിൽ പറഞ്ഞാല് അത് മനസ്സിരിക്കും. ആ അന്ന് ഇങ്ങനെ പറഞ്ഞു, ഇല്ലെങ്കിൽ അത് വിട്ട് കളയും, അതങ്ങ് കളയും. നൂറ് കളയിലത് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, ആരെയും മനസ്സിലായി ഇന്ന് പറഞ്ഞു. ആ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അത് മനസ്സിരിക്കും. കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ ആ നീതിബോധം ശങ്കരാചാര്യർക്കുണ്ടായിരുന്നെങ്കിൽ ശങ്കരാചാര്യരുടെ ആ കാലം കഴിഞ്ഞപ്പോ തന്നെ ഇവിടെ എന്ത് അങ്ങനെ ഈ വിവേചനങ്ങളൊക്കെ അന്ന് തന്നെ അവസാനിച്ചത്. പക്ഷെ നീതിബോധം ഇല്ലായിരുന്നു. ശങ്കരാചാര്യർക്കുമില്ല, രാമാനുജനുമില്ല, ഇവർക്കാർക്കുമില്ല, ഇവരാചാര്യന്മാർക്കും ഇല്ലായിരുന്നു. പ്രഗത്ഭന്മാരായ ആചാര്യന്മാരും ഇവരാണല്ലോ. ഇവർക്കാർക്കും നീതിബോധം ഇല്ലായിരുന്നു. ഗുരു അദ്വൈതം മനസ്സിലാക്കി, പക്ഷെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് അദ്വൈതമല്ല, പിന്നെ എന്താണ്? നീതിബോധം. നീതി നടപ്പിലാക്കാൻ വേണ്ടി ഗുരു ശ്രമിച്ചു. മറ്റുള്ളവർക്ക് അതില്ലായിരുന്നു. എന്നാ ഈ അദ്വൈതം ഇങ്ങനെ അത് ഗുരുദേവന്റെ ഒരു അനുഭവം കൂടിയായിരിക്കും, ആ ഒരു സാഹചര്യത്തിലല്ല ജനിച്ചു വന്നത്. അതുതന്നെ അനുഭവവും ചുറ്റുപാടുകളും. അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എന്താണ് ആശാൻ പറഞ്ഞിട്ടില്ല, ആഹാ ബഹുലക്ഷം, ബഹുലക്ഷം ഞങ്ങളിത് അനുഭവിക്കുകയാണ്. ഏവനെങ്കിലും ബോധം ഉണ്ടായ ഗുരുവിന് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടെ അനുഭവം ഉണ്ടായ എല്ലാവർക്കും ഉണ്ടായ അനുഭവം ഗുരുവിനും ഉണ്ടായുള്ളൂ. ആ അവിടെ ആ പ്രശ്നം, എല്ലാവരും അനുഭവിച്ചവരാ, പക്ഷെ ആരും ചിന്തിച്ചില്ല എന്താണ് ഇതിന് പരിഹാരം, എങ്ങനെ ഇത് മാറ്റണം. അപ്പൊ അനുഭവം എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. അനുഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ചെറുതാക്കിയാണ്, ചുരുക്കുകയാണ്. അന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭാരതം മുഴുവൻ അനുഭവിച്ചു. മനസ്സിലായോ? പക്ഷെ എന്തിനു എന്തിനു പറയുന്നു? സ്വാമി വിവേകാനന്ദൻ പോലും ചിന്തിച്ചില്ലല്ലോ. വിവേകാനന്ദനും പ്രാധാന്യം കൊടുത്ത എന്താണ്? അദ്വൈതത്തിനാ പ്രാധാന്യം കൊടുത്ത്. അദ്വൈതമാണ് എല്ലാത്തിനും പരിഹാരം എന്നുള്ളത്. ഒരിക്കലും അദ്വൈതം പരിഹാരമല്ല. അദ്വൈതം എന്ന് പറയുന്ന നല്ല പരിഹാരം. പരിഹാരം എന്താണ്? മനുഷ്യന്റെ നീതിബോധമാണ്. സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരാശയമാണ്. അപ്പോ ആ നീതിബോധം എന്ന് പറയുന്നത് അതിനൊരു കാപട്യം ഉണ്ടാകും, ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത. ഇന്നിപ്പോ ചില അദ്വൈതികളൊക്കെ നീതിയെ കുറിച്ചൊക്കെ പറയുമെങ്കിലും അതിനകത്തൊക്കെ കാപട്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കാപട്യൊന്നുമില്ലാതെ ശരിയായ രീതിയിൽ നീതിബോധത്തെ ഉൾക്കൊണ്ട് ആ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഗുരു ചിന്തിച്ച് കേവലം എന്താണ് ഗുരുവിന്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും വിവേചനം നേരിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ വിവേചനം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെന്ന് അനുഭവിച്ചിട്ടും ആർക്കും ബോധം വന്നില്ല. എതിർക്കാനുള്ള ശക്തി, അതിനുള്ള ചിന്താശക്തിയും ശേഷിയും അപ്പോ അത് ആണ് കേരളത്തെ മാറ്റിയത്, കേരളത്തെ പരിവർത്തനപ്പെടുത്തിയതാണ്. കേരളത്തെ അല്ല, കേരളം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ സ്വാധീനം ഇന്ത്യ മുഴുവൻ ഉണ്ടായി. നേരിട്ട് ഗുരുദേവൻ പ്രവർത്തിച്ച ഈ ഒരു സ്ഥലത്താണെങ്കിലും അതിന്റെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ നീതിബോധമാണ് ഗുരുവിന് കൂടുതലായി വരുന്നു, ഗുരു പ്രവർത്തിക്കുന്നു. അല്ലാതെ ഈ പറയുന്ന അദ്വൈതമല്ല. അദ്വൈതം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പോയാൽ ഉള്ള നീതിബോധം കൂടെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഇവരൊക്കെ ശങ്കരാചാര്യരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. രാമാനുജന്റെ വിഷ്ടാദ്വൈതവും അങ്ങനെ തന്നെ. മനസ്സിലായോ? അവരെല്ലാം പറയുന്നത് എന്താണ്? മനുഷ്യര് തമ്മിൽ ഭേദമുണ്ട്. മനസ്സിലായോ? മനുഷ്യർ തമ്മില് ഭേദമുണ്ട് എന്നാണ് കൃത്യമായും പറയുന്നത്. പിന്നെ ഭേദമില്ലാത്ത ഇവിടെ ആത്മാവിലേ ഉള്ളൂ. അപ്പൊ ആത്മാവിന് ഭേദമില്ല, മനുഷ്യന് ഭേദമുണ്ടെന്നുള്ള ചിന്താഗതി വച്ചുകൊണ്ടാണ് അവരെല്ലാം പ്രവർത്തിച്ചത്. ഇതാണ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട കാര്യം. ഗുരുവിന്റെ കാലം വരെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞ എന്താണ്? ആത്മാവിന് ഭേദം ഇല്ല, പക്ഷെ മനുഷ്യന് ഭേദം ഉണ്ട്. ഗുരു അങ്ങനെയാണ് പറഞ്ഞത്, ആത്മാവിന് ഭേദമല്ല, ശരി, അത് അംഗീകരിച്ചു. പക്ഷെ അതിലുപരിയായി, അതിലും വലിയൊരു അറിവാണെന്ത്? മനുഷ്യനിൽ ഭേദം ഇല്ല. അതെന്തുകൊണ്ടാണ്? ആത്മാവിൽ ഭേദം ഇല്ല എന്ന് പറയുന്നതിനും വലിയ അറിവാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്തുകൊണ്ടാണ്? മനുഷ്യരിൽ ആത്മാവിൽ ഭേദമില്ല, അതിലും വലുതാണ് മനുഷ്യരിൽ ഭേദമില്ല എന്ന് പറയുന്നത് എന്ന് പറയാൻ കാരണം എന്താണ്? അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിടന്ത യൂസസ് അവര് പറയുന്നത് അസംഭൂത ഭൂതം എന്ന് പറയുന്നത് ഇല്ലെന്ന, ആകെയുള്ളത് ബ്രഹ്മം മാത്രമാണ്. അറസ്മിൻ തൽബുദ്ധി എന്ന് പറയുന്നതാണ്. അതേപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതായത് നേരത്തെ ഗുരുദേവൻ ആ ഒരു ദൃഷ്ടിയിലാണ് ഇതിലും ചെയ്തത് എനിക്ക് ഉള്ളിലെനിക്ക് തോന്നുന്നു. അസംഭൂത അഭിനിവേശം, അസംഭൂത അഭിനിവേശം കൊണ്ടാണ് ഈ ലോകം ഉണ്ടെന്നുള്ള അഭിനിവേശം. അതില്ല വന്നു കഴിഞ്ഞപ്പോ ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ദൃഷ്ടിയിൽ ഗുരുദേവൻ പ്രവർത്തിച്ചു. അപ്പം മറ്റുള്ളവർ ആ ഒരു തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. എന്താ ഈ ബ്രഹ്മനെ കുറിച്ച് അറിയുമ്പോ, ബ്രഹ്മത്തെ കുറിച്ച് അറിയുമ്പോ ഇത് നിത്യാന്നുള്ള അത് ഇല്ലാത്ത ആളെന്ന് പൂർണ്ണമായിട്ട് അതൊരു അണ്ടർസ്റ്റാൻഡിങ് അറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. വീണ്ടും ചങ്കരൻ തങ്ങേ തന്നെ, വീണ്ടും ചങ്കരൻ തങ്ങേ തന്നെ. അതായത് പക്ഷേ ഈ പറയുന്ന അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. അതായത് ഈ ഭൗതികമായ ഒന്നിനോടും യാതൊരു താല്പര്യമില്ലാതെ എല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് എന്ത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഗുരു ഈ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തതെന്നാണ് ഈ പറയുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞ ചങ്കര. അതിന്റെ ദോഷം എന്തെന്ന് പറയാം. ഈ പറയുന്നത് എന്താണ്? എല്ലാം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തന്നെയാണ് അദ്വൈതം, വേറൊന്നുമില്ല. ഈ അറിവാണ് ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള എല്ലാ അദ്വൈതിയൊക്കെ ഉള്ളത്. പക്ഷെ ഈ അറിവ് വെച്ചുകൊണ്ട് എന്താണ് അവര് പറയുന്നത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന ഈ പറയുന്നവരാ പറയുന്നതിന് ഉറച്ചെങ്കിലും. മനസ്സിലായ? പക്ഷെ ഇവരെന്നിട്ട് അടുത്ത സ്റ്റെപ്പ് തന്നെ എന്തു പറയും? ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അത് ശരിയാണ്, പക്ഷെ മനുഷ്യര് ഭേദമുണ്ട്. അതെന്നാ പറയാൻ പോകുന്നു? മനുഷ്യരിൽ ഭേദം ഉണ്ട്. അതെന്തിനാ പറയുന്നത്? ഈ അസംഭൂത എന്താ പറഞ്ഞത്? അഭിനിവേശം. ആ എന്ന് വെച്ചാ ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ പറയുന്നത് മനുഷ്യർ ഭേദമുണ്ടെന്ന്? അപ്പൊ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായില്ലേ? അപ്പൊ ഈ പറയുന്നത് കൊണ്ട് അതിന് അതിന് ഞങ്ങൾക്ക് ന്യായമുണ്ട്. ഈ ഭേദം എന്താന്ന് പറഞ്ഞ സത്വഗുണ മൂലപ്രകൃതി വ്യത്യാസമുള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ വിശേഷത വരുന്നത്. അതൊന്നും പിന്നെ അംഗീകരിക്കരുത്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാദ്യം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മൂലപ്രകൃതി വീണ്ടും ഭേദമുണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നും, ബ്രഹ്മം മാത്രമേ ഉള്ളൂങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട തുറച്ചേക്കണം, വേറെ ഒന്നുമില്ല. അതും പറയുന്നുണ്ട് ഇന്ദ്രജാലം എന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഇന്ദ്രജാലം എന്നൊന്നും പറയുന്നതിന് ദോഷമില്ല. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മനുഷ്യന് ഭേദമുണ്ടെന്ന് പറയുന്നു? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഇവരെല്ലാരും പറയുന്നു എന്താണ്, മനുഷ്യരിൽ ഭേദം ഉണ്ട്. ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ മനുഷ്യര് ഭേദമുണ്ട്. ഇതിന് പറയുന്നു ശങ്കരാചാര്യരും രാമാനുജരും ഒക്കെ പറയുന്നതാണ് മനുഷ്യരിൽ ഭേദം ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇതൊരു ഇതിനകത്തൊരു പാരഡോക്സ് ഉണ്ട്. ഇനി ഇതിന് ഒരു ഈ ഭേദം ആത്മാവിന് ഇല്ലെന്ന് പറയുമ്പോ ആത്മാവ് നിർവികാരമാണ്. പിന്നെ ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സവികാരമായിട്ട് മാറും. സവികാരമായതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഭേദമുണ്ട്. ആ ഭേദമുണ്ട്, അത് ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭേദം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പരസ്പര വിരുദ്ധമല്ലേ? പരസ്പര വിരുദ്ധ, കാരണം അഭേദമാണ് പിന്നെ. അത് പറഞ്ഞാ അവിടെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അതായത് ബ്രഹ്മത്തിന്റെ കാര്യം പറയുമ്പോ അവർ പറയുന്നത് എന്താണ്, അവിടെ ഒരു ഭേദവുമില്ല. മനുഷ്യന്റെ കാര്യം പറയുമ്പോ എന്താ പറയുന്നത്? ഭേദമുണ്ട്. നിർദോഷം ഈ സമം ഒരു ദോഷവുമില്ല. ആ ബ്രഹ്മത്തിന് ദോഷമൊന്നുമില്ല, മനുഷ്യന് ദോഷമുണ്ട്. ഈ പറയുന്നിടത്താണ് കുഴപ്പം. ആ ഒരു തത്വം എന്തുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല മനുഷ്യന്? ഈ പറയുന്നവർക്ക് സ്വാർത്ഥപരമായ ലാഭങ്ങളുണ്ടെന്നുള്ളതല്ലാതെ ഈ അദ്വൈതം കൊണ്ട്, ഈ പറഞ്ഞ അദ്വൈതം കൊണ്ട് മനുഷ്യന് യാതൊരു ഗുണവുമില്ല. അപ്പോ ഗുരു എന്താ പറയുന്നത്? ശരിയാണ്, ബ്രഹ്മത്തിന് ഭേദമൊന്നുമില്ല, മനുഷ്യനും ഭേദമില്ല. അതാണ് ഗാന്ധിജിയോട് സംഭാഷണം അദ്ദേഹം പറഞ്ഞത്. ഈ മാവിന്റെ അതിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എന്താണ് രസം എന്ന് പറയുന്ന ഒന്ന്, ആ എസൻസ് ഒന്നായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെ. ആ അത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യനാണും പെണ്ണും വ്യത്യാസമുണ്ട്, ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും ഉണ്ട് അല്ലേ. പക്ഷെ എന്താണ് അവിടുത്തെ എസൻസ് എന്ന് എസൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് എസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അതിന്റെ എസൻസ്? എസൻസ് എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറയുന്നൊരു എന്താണ് എസൻസ്? ഒരു ഗാന്ധിയെടുത്ത് പറഞ്ഞുകൊടുത്തു ഈ മാവിന്റെ ഇലകളെല്ലാം പ്രത്യേകം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത് പലതരത്തിലാണ് ഇരിക്കുന്നത് കണ്ടല്ലേ. പക്ഷെ പറഞ്ഞു ഇതിന്റെയൊക്കെ രസം ഒന്ന് തന്നെ എന്ന് പറയുമ്പോ എന്താണ് ആ ഒന്ന് രസം? വീണ്ടും ചങ്കരം തെങ്ങിയ തന്നെ അതായത് മനുഷ്യരെല്ലാം മനുഷ്യത്വം, അതാണ് ഒന്ന്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അതാണ് പറഞ്ഞ ബ്രഹ്മത്തെ കുറിച്ചല്ല പറഞ്ഞു. മനുഷ്യന്റെ ജാതി ഒന്നാണെന്ന് പറഞ്ഞ ഗുരു പറഞ്ഞു മനുഷ്യന്റെ ജാതി ബ്രഹ്മമാണെന്ന്. മനുഷ്യത്വം, അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഇലകൾ എന്നുള്ള നിലയ്ക്ക്, മാവിന്റെ ഇല എന്നുള്ള നിലയ്ക്ക് എന്താണ്? എല്ലാം ഒന്നാണ്. മനസ്സിലായോ? അതുപോലെ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാം ഒന്നാണ്, അതാണ് തുല്യത. അല്ല ബ്രഹ്മത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാൽ പറയുന്ന ഉപയോഗമില്ലാതായിപ്പോ. പക്ഷെ അവസാനം പറഞ്ഞിരിക്കുന്ന തത്വം കോപിന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തത്വം അറിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. യാതൊരു ആവശ്യമില്ല, ആ തത്വം അറിയേണ്ട കാര്യമേ ഇല്ല. സാമൂഹ്യ നീതിക്ക് ഒരു തത്വത്തിന്റെ ആവശ്യമില്ല. മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യൻ മനുഷ്യത്വമാണ്, മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നതിന് എന്ത് തത്വമാണ്? ഈ തത്വം അറിഞ്ഞാൽ മതി, വേറെ തത്വത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഈ ഒരു തത്വം, മനുഷ്യരെല്ലാവരും ഒന്നാണ്, മനുഷ്യത്വം എല്ലാവരിലും തുല്യമാണ്, ഇതറിയുന്നതിന് ബ്രഹ്മത്തെയോ ആത്മാവിനെയോ ദൈവത്തിനെയോ ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇതാണ് ഗുരുവാദം. ഇതാണ് മറ്റേ ആൾക്കാർക്ക് അറിയാൻ വയ്യാതെ പോയത്, അംഗീകരിക്കാത്തത്. അതാണ് അവർ പറഞ്ഞത് മനുഷ്യരെല്ലാം വേറെ വേറെയാണ്, ബ്രഹ്മം ഒന്നാണ്. അപ്പൊ ആ പറയുന്ന ദ്വൈതമല്ല, അവിടെ അനീതി വന്നു. ദ്വൈതം എന്ന് പറയുന്നത് എന്തോന്നു, ദ്വൈതം കൊണ്ട് ആർക്കെന്താ നഷ്ടം? ദ്വൈതം വന്നാ എന്താ പറയുന്നത്? സാമൂഹ്യ അനീതി വന്നു, സാമൂഹികമായ അസമത്വം വന്നു. ആ സാമൂഹികമായ അസമത്വത്തെ അനീതിയാണ് ഗുരുദേവൻ കറക്റ്റ് ചെയ്തത്. ഇപ്പൊ ഗുരു ബ്രഹ്മജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ഇവരൊക്കെയാണ്. ഗുരു എന്താണ്? മനുഷ്യത്വജ്ഞാനിയാണ്. അതാണ് പറയുന്നത്. ആ മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണെന്ന് പറഞ്ഞ മനുഷ്യത്വജ്ഞാനിയാണ് ഗുരു. ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല, ഗുരുവിന് പോലും ഉപകരിച്ചില്ല. എന്തുകൊണ്ട്? അവസാന രോഗം വന്ന് കിടന്ന് നിലവിളിച്ചപ്പോ ബ്രഹ്മജ്ഞാനം രക്ഷിച്ച രക്ഷിച്ചില്ല. ഗുരു എന്ന് പറയുന്നത് മനുഷ്യത്വജ്ഞാനമാണ് പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ ഒരു ഫിലോസഫി എന്നുള്ള നിലയ്ക്ക് ഗുരു അതിനെ അംഗീകരിച്ചിരുന്നു, ശരി. അതിനെ കുറിച്ച് പാട്ടുകളൊക്കെ എഴുതിയൊക്കെ ശരിയല്ല. പക്ഷെ ഗുരുവിന്റെ സവിശേഷത എന്തെന്ന് മനസ്സിലാക്കുമ്പോ ഈ മനുഷ്യത്വജ്ഞാനത്തെയാണ് മനസ്സിലാക്കുന്നത്, ബ്രഹ്മത്തെയല്ല. ഈ ബ്രഹ്മത്തെ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ തള്ളിക്കളയാനൊന്നും അധികം ആയുസില്ല. പക്ഷെ മനുഷ്യരെല്ലാം ഒന്നെന്ന് പറയുന്നത് മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് ഗുരുവിന്റെ സന്ദേശമായിട്ട് നമ്മൾ പറയേണ്ടത്. മനുഷ്യരെല്ലാം ഒന്ന് അവിടെ. അതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. എന്താണ് ഈ എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നത്? ഈ സാമൂഹ്യ നീതി എന്ന് പറയുന്നതിനും വരുന്ന വ്യത്യാസം. എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നത് ശങ്കരാചാര്യ കാലം പോലേ ആൾക്കാർ പറഞ്ഞു, ആയിരത്തോളം കൊല്ലം പറഞ്ഞു. പക്ഷെ ഗുരു എന്താ പറഞ്ഞത്? മനുഷ്യരെല്ലാം ഒന്നാണ്. മനുഷ്യന്റെ ജാതി ബ്രഹ്മമല്ല, പിന്നെ എന്താണ്? മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. അതാണ് സാമൂഹ്യ അനീതിയെ നിഷേധിച്ചത്, സാമൂഹ്യ നീതിയെ കുറിച്ചാണ്. ഇത് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഈ ബ്രഹ്മവിദ്യ പഠിച്ചിട്ടൊന്നും യാതൊരു ഉപയോഗമില്ല, യാതൊരു പ്രകടമായിരിക്കുന്ന സമയത്താണ് ഇവിടെ കേരളത്തിലൊക്കെ ഇത്ര ആൾക്കാര് അനീതിപരമായിട്ട് ജീവിക്കുന്നത്. ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ മാത്രമാണ്, ഇന്ത്യ മുഴുവൻ ഇന്നും അദ്വൈതമൊക്കെ ഭയങ്കരമായി പ്രസംഗിക്കുന്നു. എല്ലാം ഈ അദ്വൈതികൾ തന്നെയാണ് ഈ സാമൂഹിക അനീതിയും പ്രോത്സാഹിപ്പിച്ചത്. അതുകൂടെ ഉണ്ട്, എല്ലാം ബ്രഹ്മമെന്ന് പറഞ്ഞവരെ തന്നെയാണ് എന്ത് ചെയ്തത്? ഈ എല്ലാ അനീതികളെയും സപ്പോർട്ട് ചെയ്തു. ഇന്നും അങ്ങനെയാണ്, മനുഷ്യരൊന്നാണെന്ന് ഇന്നും അദ്വൈതികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ചട്ടമ്പി സ്വാമികൾ ഈ കലയുടെ കുറിച്ചിലാണ് ഈ വിദ്യ പഠിച്ചത്. അത് ബ്രാഹ്മണന്മാരുടെ കോളനിയായിരുന്നു. അപ്പൊ അവിടെ അന്ന് കേറി പഠിച്ച് അദ്ദേഹം തിരിച്ചു വന്നപ്പോ അതിനെ കുറിച്ച് അന്ന് അവിടെ നടക്കുന്ന രീതിയെ കുറിച്ച് ചട്ടമ്പി സ്വാമിയോട് സംസാരിച്ചിരുന്നു. ചട്ടമ്പി സ്വാമിയെ കുറിച്ച് കഥയിൽ പറയുന്നതാണ്. സ്വാമി എന്താണ് തിരുവനന്തപുരത്ത് എന്താ ജ്ഞാനപ്രചാരകർ എന്ന് പറഞ്ഞൊരു സഭയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ സഭയിൽ സ്വാമിയും പോയി പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ പങ്കെടുക്കുമ്പോ അവിടെ കല്ലട കുറിച്ച് നിന്ന് ഒരു വലിയ വിദ്വാൻ ഉണ്ടായിരുന്നു. ഈ വിദ്വാൻ സ്വാമിയുടെ ഈ അസാമാന്യമായ ബുദ്ധിശക്തി ഉണ്ടപ്പോ ആ വിദ്വാന് സ്വാമിയോട് താല്പര്യമുണ്ടായി. അപ്പോ സ്വാമിയെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. പിന്നെ സ്വാമിയെ അന്ന് പഠിപ്പിക്കാൻ കൊണ്ടുപോയെന്നതിന് ഒരു ന്യായീകരണം കൂടെ അവർക്കൊന്ന് പറയാം. കാരണം സ്വാമി ഒരു നമ്പൂതിരിയുടെ മകനാണ്. അമ്മ നായർശ്രീയാണെങ്കിലും അച്ഛൻ നമ്പൂതിരിയാണ്. അപ്പൊ നമ്പൂതിരിയുടെ സംബന്ധത്തിൽ ഉണ്ടായ മകനാണ്. അപ്പൊ അവർക്ക് കൊണ്ടുപോകുന്നതിന് അവരാരെ സമ്മതം ഉണ്ടല്ലോ, പിന്നെ നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് മുഴുവൻ സമ്മതമായി. അപ്പൊ അതിന് വലിയൊരു അതിശയം കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ അന്ന് ഈ നമ്പൂതിരിമാർക്കെല്ലാം ഇങ്ങനെ അവിഹിത ബന്ധം നാടകങ്ങളെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുണ്ടായ ഒരു സന്തതി വരെ നമ്പൂതിരി കൊണ്ടുപോയി എന്നുള്ളതിൽ എന്താ അതിശയം? അതൊരു വലിയ അതിശയിക്കാനൊന്നുമില്ല. അത് സ്വാമി ഉപയോഗപ്പെടുത്തി പോയി പഠിച്ചു. അത് സംഭവിക്കാന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ തമിഴ്നാട്ടിലും കാണും ഈ ഏർപ്പാടെന്ന്. തമിഴ്നാട്ടിലും ഇങ്ങനെ നമ്പൂതിരിമാർക്ക് മറ്റ് സന്താനം ഉണ്ടാക്കുന്ന പരിപാടി, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടി, നമ്പൂതിരിമാരുടെ പരിപാടിയായിരുന്നു. പിണറായി ഏതായാലും പൂട്ടിയവരെ അതുപോലെ ആയിരുന്നു പണ്ട് ഈ നമ്പൂതിരിമാര് മുഴുവൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നായർ വീടുകളിൽ ചെന്നും സന്താനങ്ങളും ഉണ്ടാക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോ അത് തെറ്റാണെന്ന് അന്നത്തെ സമൂഹം ചിന്തിച്ചില്ല. അതെന്തോ വലിയൊരു വലിയൊരു നമ്പൂതിരി വീട്ടുകാര്. അന്നത്തെ സമൂഹം ചിന്തിച്ചാണല്ലോ ഈ ചങ്ങനാശേരിലുള്ള. അല്ല, അത് ചട്ടമ്പിസ്വാമി പറഞ്ഞു ഈ കളവന്മാര് വന്ന് സന്താനത്തെ ഉണ്ടാക്കിയിട്ടാണ് ഈ നായന്മാർക്ക് ബുദ്ധിയില്ലാതായി പോയെന്ന് ചട്ടമ്പിസ്വാമി രേഖപ്പെടുത്തി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ പക്ഷെ ആ ബുദ്ധിയില്ലായ്മ ഇന്നുണ്ടവർക്ക്, ഇന്നുണ്ടവർക്ക്. അപ്പൊ അത് ചട്ടമ്പിസ്വാമി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ പറഞ്ഞതല്ല. ഇത് തെറ്റാണെന്നും ഇത് അനാചാരമാണെന്നും അനുവദിക്കാൻ പാടില്ലെന്നും സ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചട്ടമ്പിസ്വാമി കൊണ്ട് അതെന്താ ആവശ്യം? ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് പോയി ആ പരമ്പരയൊക്കെ അന്വേഷിച്ച് പോയതാ. ആരെങ്കിലും ഉണ്ടോ സ്വാമിയെ പഠിപ്പിച്ച? അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ കേരളത്തിൽ പണ്ട് എസ് ഐ ആയിരുന്ന ഒരു ബ്രാഹ്മണനെ കണ്ട്. അയാള് കരുനാഗപ്പള്ളിയിലൊക്കെ എസ് ഐ ആയിരുന്നു. അപ്പൊ ഞാൻ പന്മനയിൽ നിന്നാ പോകുന്നു. അപ്പൊ കുമ്പളത്ത് ചെന്നപ്പോ എനിക്കറിയാം അദ്ദേഹത്തെ ആരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് എന്താ, പുള്ളിയുടെ രണ്ട് കൈ കുഷ്ഠം വന്നു, ഇത്രയേ ഉള്ളൂ. രണ്ടു കാലും പോയി, രണ്ടു കൈയും പോയി കുഷ്ഠം വന്നിട്ട്. അവിടെ എസ് ഐ ആയിരുന്നാണ്, അവിടെ ജ്യോതിഷമായിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. പുള്ളി എടുത്തു വെച്ചാ കൊണ്ടുപോകുന്നു. ഒരു ബ്രാഹ്മണനാണ് അവിടുത്തെ. ജ്യോത്സ്യവും പൂജയും ഒക്കെ ആയിട്ട് കഴിയും. രണ്ടു കൈയുമില്ല, രണ്ടു കാലുമില്ല, കുഷ്ഠം വന്നു പോയത്. കഷ്ടം. കരുനാഗപ്പള്ളി എസ് സി ആയിരുന്ന ആളാണ്. അപ്പോ അവിടെ ഒന്നും ആരുമില്ലെന്ന്, അന്നത്തെ ആരുമില്ല. വീണ്ടും ബോക്സ് ഓഫ് കേസാണ്. വീണ്ടും ഇവന് സ്ഥിരം ഇത് തന്നെയാ പരിപാടി. ഓ, ശിക്ഷിച്ചു എത്ര വർഷത്തേക്ക്? ഓഹോ, ഓ പഴയ കേസിൽ. അല്ല, ശിക്ഷ വിധിച്ചു കഴിഞ്ഞാ പിന്നെ അപ്പീൽ കൊടുക്കാനേ പറ്റും. പിന്നെ ബെയിലില്ല, പിന്നെ അപ്പീൽ കൊടുക്കും. അപ്പീൽ കൊടുത്തു കഴിഞ്ഞാ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സാധനഗതി 100% ശിക്ഷിക്കും. കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളാണ്, അതനുസരിച്ചില്ല. ഒരു രക്ഷയില്ല, 10 വർഷം. അതിന് ഒന്നോ രണ്ടോ കേസല്ലേ? രണ്ട് കേസ്. അതുകൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. അപ്പീൽ പോയാൽ രക്ഷയില്ല. പാവം.